കാണുന്നു താനുള്ളമേ അറിയുന്നു രാജയാവനെ ജ്ഞാനം പുറത്ത് തനിയേ വരികില്ല. കണ്ണു വേണം വരുന്നതിന് കണ്ണിന് കണ്ടി പോകുന്നു. ഓരോ വിഷയത്തിലും വൃത്തി വ്യാപിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ മാനസിക വൃത്തി വിഷയങ്ങളിൽ വ്യാപിക്കുന്നതിന് എന്ത് വേണം? കണ്ണ് വേണം. കണ്ണുണ്ടായാലേ പറ്റും. കണ്ണ് ഇപ്പൊ കണ്ണിന്റെ ഉദാഹരണം ഒന്നും കൂടെ പറയുന്നു. എല്ലാ ഇന്ദ്രിയങ്ങളെയും എടുക്കുന്നില്ല കണ്ണിന്റെ കാര്യം. ഇപ്പൊ കണ്ണ് എന്ത് ചെയ്യുന്നു? അതിന് ഈ പുറമോ ഇരിക്കുന്ന ഈ വസ്തുവുമായിട്ടൊരു സംബന്ധം ഉണ്ടാവും. കണ്ണെന്ന് പറയുന്നത് എന്താണ്? അതൊരു ഇന്ദ്രിയമാണ്, ചക്ഷുരേന്ദ്രിയം എന്ന് പറയും. കണ്ണ് ചക്ഷു എന്ന് പറഞ്ഞ കണ്ണ് ചക്ഷുരേന്ദ്രിയം. അന്ധകരണം പോലെ തന്നെ ഈ ചക്ഷുരേന്ദ്രിയവും നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ ഇരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് ഒരു വസ്തുവിന്റെ പ്രത്യക്ഷം ഉണ്ടാവണമെങ്കിൽ ആദ്യം എന്ത് വേണം? നമ്മുടെ ആ സൂക്ഷ്മ ശരീരത്തിൽ ഇരിക്കുന്ന ചക്ഷുരേന്ദ്രിയം, ഈ പറയുന്ന കണ്ണ്, നമ്മൾ പുറമേ ഇരിക്കുന്ന ഈ കണ്ണ്, ഇതെല്ലാം ഇന്ദ്രിയം. ഇതിനെ ഗോളകം എന്ന് പറഞ്ഞു. ഗോളകം എന്ന് വെച്ചാൽ ഇരിപ്പിടം. സൂക്ഷ്മ ശരീരത്തിൽ ഇരിക്കുന്ന ആ ചക്ഷുരേന്ദ്രിയം കണ്ണ്, ഈ കണ്ണി വന്നിരിക്കും. ഇവിടെയാണ് അത് വന്നിരിക്കുന്നത്. സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും തമ്മിൽ ബന്ധമുണ്ട്. ഇത് സ്ഥൂല ശരീരം. സ്ഥൂല ശരീരത്തിന്റെ ഭാഗമാണ് ഈ കണ്ണ്, അതിന്റെ അവയവമാണ്. സൂക്ഷ്മ ശരീരത്തിന്റെ അവയവമാണ് ഇന്ദ്രിയം. ആ സൂക്ഷ്മ ശരീരത്തിന്റെ ഭാഗമായിരിക്കുന്ന ഇന്ദ്രിയം ഈ കണ്ണി വന്നിരിക്കും. കണ്ണി വന്നിരുന്നിട്ട് നമ്മളിപ്പോ ഒരു വസ്തുവിനെ നോക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഇന്ദ്രിയം കണ്ണിൽ നിന്ന് പുറത്തിറങ്ങി സഞ്ചരിച്ച് ആ വസ്തുവിൽ എത്തിച്ചേരും. ആ വസ്തുവുമായിട്ട് അതിനൊരു ബന്ധമുണ്ടാവും. അതും ആ വസ്തുവിനെ വ്യാപിക്കുകയാണ്. നേരത്തെ പറഞ്ഞല്ലോ, അന്ധകരണം വസ്തുവിനെ വ്യാപിക്കുന്നു, അതുപോലെ ഇന്ദ്രിയവും വസ്തുവിനെ വ്യാപിക്കുന്നു. ചക്ഷുരേന്ദ്രിയം അതെന്തുകൊണ്ട് അതിന് കഴിയുന്നു? അതും തൈജസമാണ്, എന്ന് വെച്ചാൽ അഗ്നിയംശമാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞു സൂര്യന്റെ പ്രകാശം എങ്ങനെയാണ് സൂര്യനിൽ നിന്ന് ഇവിടെ എത്തിച്ചേരുന്നത്. അഗ്നിയംശമായിരിക്കുന്ന ഈ ഇന്ദ്രിയം നമ്മുടെ കണ്ണിൽ നിന്നും നേരെ സഞ്ചരിച്ച് ഈ വസ്തുവിൽ വ്യാപിക്കും. അപ്പൊ ഈ വസ്തു വ്യാപിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് നേരത്തെ പറഞ്ഞ മനസ്സ്, അതും വ്യാപിക്കുന്നു. മറ്റൊന്നെന്താണ്? ഇന്ദ്രിയം. ഇത് രണ്ടും വ്യാപിക്കുന്നു. മനസ്സിലായോ? ഇന്ദ്രിയവും വ്യാപിക്കുന്നു, മനസ്സും വ്യാപിക്കുന്നു. എവിടെ? വസ്തുവിൽ. രണ്ടും വ്യാപിക്കുന്നു. ഇന്ദ്രിയം എന്തുകൊണ്ട് വ്യാപിക്കുന്നു? തൈജസമായതുകൊണ്ട്. നല്ല കുട്ടി, കൃത്യമായി പറഞ്ഞു. എപ്പോഴും ഇതുപോലെ ആയിരിക്കും. മനസ്സെന്തുകൊണ്ട് വ്യാപിക്കുന്നു? മനസ്സെന്തുകൊണ്ടാണ് വ്യാപിക്കുന്നത്? തൈജസ്സമായതുകൊണ്ട്. മനസ്സ് തൈജസ്സമായതുകൊണ്ട് ഈ വിഷയത്തിൽ വ്യാപിക്കുന്നു. ചക്ഷുഇന്ദ്രിയം തൈജസ്സമായതുകൊണ്ട് വിഷയത്തിൽ വ്യാപിക്കുന്നു. ഇതിനൊരു നിബന്ധനയുണ്ട്. എന്താണ്? മനസ്സ് ഈ വിഷയത്തിൽ വ്യാപിക്കണമെങ്കിൽ ആദ്യം ഇന്ദ്രിയം ഇതിൽ വ്യാപിക്കണം. കാരണം ഇന്ദ്രിയത്തിന്റെ സഹായത്തോടുകൂടി മാത്രമേ ഈ മനസ്സിന് ഈ സൂക്ഷ്മ ശരീരത്തിൽ നിന്നും ഈ കണ്ണിലൂടെ ഈ ഇന്ദ്രിയ സഹായത്തോടുകൂടി പുറത്തു വന്ന് വിഷയത്തെ വ്യാപിക്കാൻ പറ്റും, വിഷയത്തിൽ വ്യാപിക്കാൻ പറ്റും. അതാണ് അവിടെ പറഞ്ഞ എന്താണ്, കണ്ണു വേണം വരുന്നതിന്. എന്ത് വരുന്നതിന്? ഉള്ളിലിരിക്കുന്ന വൃത്തി പുറത്തു വരണമെന്നുണ്ടെങ്കിൽ കണ്ണ് വേണം. കണ്ണ് ഉണ്ടായിരുന്നാ പോരാ, കണ്ണ് സൂക്ഷ്മ ശരീരത്തിൽ നിന്ന് ഈ കണ്ണിലൂടെ ഇറങ്ങി പുറത്തു വന്ന് ഇവിടെ എത്തിച്ചേരണം. ഈ കണ്ണ് ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി ഇവിടെ എത്തിച്ചേരുന്നതിനാണ് പറയുന്നത് ഇന്ദ്രിയാർത്ഥ സന്നികർഷം എന്നാണ് അതിന്റെ പേര്. ഇന്ദ്രിയം എന്ന് വെച്ചാൽ കണ്ണ് ഉള്ളിലിരിക്കുന്നു, സൂക്ഷ്മ ശരീരത്തിലെ കണ്ണ്. അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ വിഷയം വസ്തു. സന്നികർഷം എന്ന് വെച്ചാൽ രണ്ടും തമ്മിലുള്ള ബന്ധം, സംബന്ധം. രണ്ടും തമ്മിലുള്ള ബന്ധത്തേണ് എന്ന് പറയുന്നത് സന്നിവേഷം. സന്നിവേഷം എന്ന് വെച്ചാൽ വാക്കിന്റെ അർത്ഥം ബന്ധമെന്നാണ്. ഇപ്പൊ രണ്ടു കാര്യങ്ങളായി. ഒന്നെന്താണ്? മനസ്സ് തൈസമായിരിക്കുന്ന ഇന്ദ്രിയം എവിടെയിരിക്കുന്നത്? സൂക്ഷ്മ ശരീരത്തിൽ ഇരിക്കുന്ന തൈജസ്സമായ ഇന്ദ്രിയം ഈ കാണുന്ന സൂര്യശരീരത്തിലിരിക്കുന്ന എന്തുവരുന്നു, കണ്ണിലൂടെ, ഇന്ദ്രിയത്തിന്റെ ഇരിപ്പിടമായ ഈ കണ്ണിലൂടെ പുറത്തു വന്ന് ഈ വസ്തുവിനെ വ്യാപിക്കുന്നു. പിന്നെ അത് അങ്ങനെ വ്യാപിച്ചു കഴിഞ്ഞാൽ ഉള്ളിലിരിക്കുന്ന സൂക്ഷ്മ ശരീരത്തിന്റെ ഭാഗമായിരിക്കുന്ന അന്തഃക്കരണം അല്ലെങ്കിൽ മനസ്സ് ഇതിനോടൊപ്പം വന്ന് ഇതിനെ വ്യാപിക്കുന്നു. പ്രത്യക്ഷമുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ടും നടക്കുന്നത്. പക്ഷെ ഇത് രണ്ടും പോരെ, ഇനി ഒന്നുകൂടെ വേണം. എന്താണ്? കണ്ണിന് കാന്തി പോലെ പ്രകാശം. ഇത് രണ്ടും നടക്കണമെങ്കിൽ എന്ത് വേണം? ഇവിടെ പ്രകാശം ഉണ്ടായിരുന്നു. പ്രകാശത്തിന്റെ സഹായത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. ഇരുട്ടത്ത് നമ്മളൊന്നിനെയും കാണുന്നില്ലല്ലോ, എന്തുകൊണ്ട്? ഇതൊന്നും അവിടെ നടക്കുന്നില്ല. ആദ്യം പ്രകാശം വരണം, ട്യൂബിൽ നിന്നോ സൂര്യനിൽ നിന്നോ എവിടെ നിന്നെങ്കിലും പ്രകാശം വരണം. കാന്തി എന്ന് പറയുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? പ്രകാശം ആദ്യം ഈ വസ്തുവിൽ വ്യാപിക്കുന്നു. അപ്പൊ മൂന്നായി. പിന്നെ ഉള്ളിലിരിക്കുന്ന സൂക്ഷ്മ ശരീരത്തിൽ ഇരിക്കുന്ന ഇന്ദ്രിയം ഇതിനും വ്യാപിക്കുന്നു. മൂന്നാമത് ഉള്ളിലിരിക്കുന്ന മനസ്സ് ഇതിനെ വ്യാപിക്കുന്നു. മൂന്ന് കാര്യങ്ങൾ സംഭവിക്കുന്നു. മൂന്ന് സംഭവിച്ചാലും പോരെ, ഇനിയുണ്ട് കാര്യം. മനസ്സിലായി? ഇത് മൂന്ന് സംഭവിച്ചു കഴിഞ്ഞാലും വേറൊരു പ്രശ്നമുള്ളത്, അദ്വൈതികൾ പറയുന്നത് എല്ലാ കാര്യങ്ങളും അജ്ഞാന കാര്യങ്ങളാണ്, അവിദ്യാകാര്യങ്ങളാണ്. എല്ലാ വസ്തുക്കളും അവിദ്യ, എല്ലാത്തിനും അവിദ്യ കാരണമാണ്. അപ്പൊ അവിദ്യ എല്ലായിടത്തും ഉണ്ട്, നമ്മുടെ ഉള്ളിൽ മാത്രമല്ല പുറമേ ഉണ്ട്. ഈ വസ്തുക്കളെയൊക്കെ അവിദ്യ പൊതിഞ്ഞിരിക്കുകയാണ്. നമ്മളൊരു പേപ്പർ എടുത്ത് ഇതിനെ പൊതിഞ്ഞു വെച്ചാൽ നമുക്ക് ഇതിനെ കാണാൻ പറ്റും. പേപ്പർ വലിച്ച് മാറ്റിയാലേ കാണാൻ പറ്റും. അതുപോലെ അവിദ്യ ഇതിനെ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പൊ ഈ പൊതി അഴിച്ചു മാറ്റണം. ഇത് ആരഴിച്ചു മാറ്റും? അതിനാണ് മനസ്സങ്ങോട്ട് പോയത്. മനസ്സങ്ങോട്ട് ചെന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ അവിദ്യ എന്ന് പറയുന്ന പൊതിയെ മാറ്റുന്നു, നശിപ്പിച്ചു കളയുന്നു. അതുകൊണ്ട് നടക്കണം. അപ്പൊ വെളിച്ചം വേണം, ഇന്ദ്രിയം അവിടെ ചെല്ലണം, മനസ്സവിടെ ചെല്ലണം, അവിദ്യയെ നശിപ്പിച്ചു കളയണം. എന്താ നശിപ്പിക്കുന്നത്? മനസ്സ്. ഈ പോയ സാധനം അതാണ് നശിപ്പിച്ചു കളയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒത്തു വന്നാല് എന്തുവരുന്നു? ഈ വസ്തുവിന്റെ പ്രത്യക്ഷം ഉണ്ടാകും. അതിന് പറഞ്ഞ് ആവരണമാം തിര നീക്കിടുന്നു. ആവരണമാകുന്ന തിര മറ, ആവരണമാകുന്ന മറയെന്ന് വെച്ചാൽ ഇതിനെ ആവരണം ചെയ്തിരിക്കുന്ന പൊതിഞ്ഞിരിക്കുന്ന മറയെ മാറ്റുന്നു. ആര് മാറ്റുന്നു? അതാണ് വിഷയം പ്രതിവൃത്തി. മാറ്റിടുന്നു എന്ന് പറയുന്ന ക്രിയയുടെ കർത്താവാണ് വിഷയം പ്രതിവൃത്തി. ആ ഇതിൽ വ്യാപിച്ചിരിക്കുന്ന ആ വൃത്തി, ആ വസ്തുവിലുള്ള അവിദ്യ എന്ന ആവരണത്തെ മാറ്റുന്നു എന്ന് വെച്ചാൽ നശിപ്പിക്കുകയാണ്. ഇനി വസ്തുവിനെ കാണണ്ടേ? കാണുന്ന ഒരു ജോലിയില്ലേ? ഇനി ആരാ കാണുന്നത്? പിന്നീട് കാണും അറിവും, പിന്നീട് അറിവ് കാണും. പിന്നെ എന്താ സംഭവിക്കുന്നത്? ഈ പോകുന്ന മനസ്സ് അവിടെ പോയി ആവരണത്തെ മാറ്റിക്കഴിഞ്ഞാൽ ഈ മനസ്സിൽ അറിവുണ്ട്. മനസ്സിന്റെ ഒരു പ്രത്യേകതയാണ്, മനസ്സെപ്പോഴും അറിവിനോടുകൂടിയേ ഇരിക്കും. മനസ്സെന്ന് പറയുന്നത് സൂര്യന്റെ മുമ്പിൽ ഒരു കണ്ണാടി എടുത്ത് പിടിക്കും പോലെയാണ്. സൂര്യന്റെ മുമ്പിൽ ഒരു കണ്ണാടി എടുത്ത് പിടിച്ചാൽ ആ കണ്ണാടിയിൽ സൂര്യപ്രകാശം പതിഞ്ഞേ ഇരിക്കും, അല്ലാതെ ഇരിക്കാൻ പറ്റില്ല. സൂര്യന്റെ മുമ്പിൽ നമ്മളൊരു കണ്ണാടി എടുത്ത് പിടിച്ച് ആ കണ്ണാടി പ്രകാശം ഇല്ലാതിരിക്കാതെ സംഭവിക്കുന്നു. അവരുടെ ഉള്ളിലിരിക്കുന്ന ആത്മപ്രകാശം, അതിനെ ചുറ്റിപ്പറ്റിയാണ് ആരിയിരിക്കുന്നത്? സൂക്ഷ്മ ശരീരത്തിന്റെ ഭാഗമായിരിക്കുന്ന മനസ്സ്. അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ആ ആത്മാവിൽ നിന്ന് പ്രകാശം ഈ സൂക്ഷ്മ ശരീരം സ്വീകരിക്കുന്നു, ചൈതന്യം. ആ സ്വീകരിക്കുന്നതുകൊണ്ട് മനസ്സെപ്പോഴും ചൈതന്യമയമായിരിക്കും, ചിന്മയം എന്ന് ഒരു പറയുന്നതിനാണ്. അതിതൊട്ട് മണം മുതൽ അഞ്ചു മുണർന്നോളവുമുള്ളത് ചിന്മയമാണ്. അപ്പൊ മനസ്സ് ചിന്മയമായിട്ടേ ഇരിക്കും, ചിത്തോടുകൂടിയേ ഇരിക്കും. ചിന്മയമായിരിക്കുക എന്ന് വെച്ചാൽ ചിത്തോടുകൂടി ഇരിക്കുക. ചിത്തെന്ന് വെച്ചാൽ അറിവ്, ചൈതന്യം. അപ്പൊ വെറുതെ ഒരു ജഡ മനസ്സല്ല പുറത്തു പോകുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞൊക്കെ ഓർമ്മിക്കണം, അങ്ങേറ്റം ശുദ്ധമായ ചൈതന്യം. പിന്നെ ഇവരെ അതിന്റെ മുമ്പിൽ സൂക്ഷ്മ ശരീരം, പിന്നെ ഇതിനെ ബന്ധിപ്പിക്കുന്ന സാധനം എന്താണ്? അവിദ്യ, മായ, ജ്ഞാനം. എന്തുവേണമെന്ന് പറയാം. അപ്പൊ എന്ത് ചെയ്യുന്നു? ഈ ശുദ്ധമായ ചൈതന്യം ഈ സൂക്ഷ്മ ശരീരത്തെ എപ്പോഴും ചൈതന്യവത്ത ചിന്മയമാണ്. ആ സൂക്ഷ്മ ശരീരത്തിലാണ് ഇന്ദ്രിയങ്ങൾ ഇരിക്കുന്നത്, അതുകൊണ്ടാണ് അതും ചിന്മയമാകുന്നത്. ആ സൂക്ഷ്മ ശരീരത്തിലാണ് ബുദ്ധി, മനസ്സ്, ചിത്തം, അഹങ്കാരം, ഈ പിരിവുകളെല്ലാം അവിടെ തന്നെ ഇരിക്കുന്നത്, അതുകൊണ്ടാണ് എല്ലാം ചിന്മയമാകുന്നത്. അത് പുറത്തേക്ക് വന്നാലും എല്ലാം ചിന്മയമായിരിക്കും. അപ്പൊ പുറത്തേക്ക് വന്ന മനസ്സും ചിന്മയമാണ്. മനസ്സ് ചെന്നിട്ട് എന്ത് ചെയ്തു? അവിടെ ഉണ്ടായിരുന്ന ആവരണത്തെ നശിപ്പിച്ചു. പിന്നെന്താ സംഭവിക്കുന്നു? പിന്നീട് അറിവ് കാണുന്നു. എന്തിനെ കാണുന്നു? വിഷയത്തെ കാണുന്നു. അതാണ് നമ്മൾ അറിയുന്നു എന്ന് പറയുന്നത്. അപ്പൊ കണ്ണുകൊണ്ടാകുമ്പോൾ നമ്മൾ അറിയുന്നു എന്നല്ല പറയുന്നു, കാണുന്നു എന്ന് പറയുന്നു. കാണുന്നതാ അറിവാണ്. അപ്പോ ആ ശുദ്ധമായ ചൈതന്യം സൂക്ഷ്മ ശരീരത്തിൽ വന്ന് അതിന്റെ ഭാഗമായിരുന്ന മനസ്സ് ചൈതന്യമായി അത് ഇന്ദ്രിയത്തിന്റെയും വെളിച്ചത്തിന്റെയും സഹായത്തോടുകൂടി പുറത്തുപോയി വിഷയത്തെ വ്യാപിച്ച് ആ മനസ്സ് ഇവിടെ ഉണ്ടായിരുന്ന അവിദ്യയെ നശിപ്പിച്ച് ആ മനസ്സിലിരുന്ന അറിവ് ഇതിനെ കാണുന്നു. ഇതാണ് രണ്ടിന്റെയും കൂടെ അർത്ഥം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു. ഇതിന് വെളിച്ചം വേണം, കണ്ണിന് കാന്തി പോകുന്നത്. വെളിച്ചമുണ്ടെങ്കിലേ ഇത് നടക്കത്തുള്ളൂ. കണ്ണിന്റെ കാര്യം പറയുന്നു. സന്മയെന്ന് വെച്ചാ സത്ത്, സന്മയെന്ന് വെച്ചാ സത്ത്, ഉണ്മ. ഏതൊരു വസ്തുവിനെ എടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്തറിയാം? ഇത് ഉണ്ട് എന്നറിയാം. ഇത് ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നു. അദ്വൈതികൾ പറയുന്ന എന്താണ്? ഇത് ഉണ്ട് എന്നറിയുന്നതിന് കാരണം ഇത് ഉണ്മയിലാണ് നിലനിൽക്കുന്നത്. അപ്പൊ ഉണ്മയിൽ നിലനിൽക്കുന്നതുകൊണ്ട് ഇതിനെ സന്മയം എന്ന് പറയും. ചിന്മയം എന്ന് പറയുമ്പോഴത്തേക്ക് ചിത്തിൽ നിലനിൽക്കുന്നതുകൊണ്ട് ഇതെല്ലാം ചിന്മയം. സത്യം ചിത്തം ഒന്ന് തന്നെയാണ് അദ്വൈത സിദ്ധാന്തം. ഇതൊക്കെ അദ്വൈതികളുടെ സിദ്ധാന്തമാണ്. ഇതിനാണ് ഈ പറഞ്ഞതിനാണ് വൃത്തിപ്രക്രിയ എന്ന് പറയുന്നത്. അദ്വൈതികൾ എങ്ങനെയാണ് പ്രത്യക്ഷ കണ്ണുകൊണ്ട് ഒരു വസ്തുവിന്റെ പ്രത്യക്ഷം ഞാനും ഉണ്ടാകുന്നതെന്ന് ഇങ്ങനെയാണ് വിശദീകരിക്കുന്നത്. ഈ പറഞ്ഞ രീതിയിലാണ് വിശദീകരിക്കുന്നത്. അത് തന്നെയാണ് ഇതിലൂടെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അദ്വൈതികളുടെ പാരമ്പര്യമായ കാഴ്ചപ്പാട്. പക്ഷെ മനുഷ്യന്റെ ഇന്നത്തെ അറിവ് ഇതിനെ പൂർണമായും തള്ളിക്കളയുന്നുണ്ട്. ഇങ്ങനെയൊന്നും അല്ല മനുഷ്യന് അറിവുണ്ടാകുന്നു. ഇന്ന് മനുഷ്യന് വസ്തുവിന്റെ അറിവുണ്ടാകുന്നതിന് സൂക്ഷ്മ ശരീരം വേണ്ട, അതിന്റെ ഭാഗമായ ഒരു ഇന്ദ്രിയം വേണ്ട, പിന്നെ അങ്ങനെ ഒരു ഇന്ദ്രിയം എന്ന് പറയുന്നത് കണ്ണിൽ കൂടി സഞ്ചരിച്ച് പുറത്തു വരേണ്ട കാര്യമില്ല, ഒരു മനസ്സ് കണ്ണിൽ കൂടി സഞ്ചരിച്ച് പുറത്തു വരേണ്ട കാര്യമില്ല. ഇതൊക്കെ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തു പറയും? പരമാബദ്ധം എന്ന് പറയും. ഇതൊക്കെ പഠിച്ചു വെച്ചു കഴിഞ്ഞാല് നമ്മുടെ കണ്ണിന്റെ ഡോക്ടർക്ക് നമ്മളെ ചികിത്സിക്കാൻ പറ്റില്ല. ഇത് പഠിച്ചിട്ട് കണ്ണിന്റെ ഒരു പ്രശ്നവും ചികിത്സിക്കാൻ പറ്റില്ല. കണ്ണിന്റെ ഡോക്ടർക്ക് കണ്ണ് ചികിത്സിക്കണമെങ്കിൽ ഇന്ന് എങ്ങനെയാണോ കണ്ണുകൊണ്ട് വസ്തുക്കളെ കാണുന്നതെന്നുള്ള ആധുനിക സയൻസ് അതറിഞ്ഞാലേ പറ്റും. അതുകൊണ്ട് പഴയ അറിവാണ്, പണ്ട് ഇങ്ങനെയാണ് മനുഷ്യൻ ധരിച്ചിരുന്നത്. പഴയ അറിവെന്ന് പറയുമ്പോൾ ഇന്നത്തെ അറിവില്ലായ്മ. ഇന്നത്തെ അറിവെന്ന് പറയുമ്പോൾ പഴയ കാലത്തെ അറിവില്ലായ്മ. എന്താ വ്യത്യാസം? കാരണം ഇന്നിപ്പോ അങ്ങനെ ഒരു സൂക്ഷ്മ ശരീരം, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇന്നത്തെ അറിവ് സൂക്ഷ്മ ശരീരം, കാരണ ശരീരം, അങ്ങനെയുള്ള ശരീരങ്ങളുടെ ഇന്നൊന്നും ആവശ്യമേ ഇല്ല. ഒരാൾ ജീവിച്ചിരിക്കുന്നതിന് ശാസ്ത്രമൊക്കെ ഒരുപാട് മാറിപ്പോയി. സൂക്ഷ്മ ശരീരത്തിന്റെ ഭാഗമായി മനസ്സ് വേണ്ട, ഇന്ദ്രിയങ്ങൾ വേണ്ട, പ്രാണൻ വേണ്ട, ഒന്നും വേണ്ട. ഇന്നത്തെ അറിവനുസരിച്ച് മനുഷ്യന് ഈ ഒരൊറ്റ ശരീരമേ ഉള്ളൂ. ഈ ഒറ്റ ശരീരത്തിൽ വളരെ സൂക്ഷ്മമായ ഭാവങ്ങളുണ്ട്. ഈ ശരീരത്തിൽ സ്ഥൂല ശരീരം, അത് സ്ഥൂല ശരീരത്തിന്റെ സൂക്ഷ്മതയാണ്. അല്ലാതെ സ്ഥൂല ശരീരത്തിൽ നിന്ന് വേറിട്ട് സൂക്ഷ്മ ശരീരം എന്ന് പറയുന്ന ഒരു രണ്ടാമത് ശരീരമാണ്. ഇന്ദ്രിയം എന്ന് പറഞ്ഞാലും പഴയ അർത്ഥമൊന്നുമില്ല. പണ്ട് പറയുന്നത് എന്താണ്? തൈജസ്സമായ ഇന്ദ്രിയം എന്ന് പറയുന്ന ഒരു വസ്തു ഇരിക്കുന്നു, അത് സൂക്ഷ്മ ശരീരത്തിൽ ഇരിക്കുന്നു, അതിങ്ങനെ വന്ന് ഇതിൽ കൂടി പുറത്തു പോകുന്നു എന്നാണ്. അങ്ങനെയല്ല, ഇന്ന് ഇന്ദ്രിയം എന്നൊന്നും പറയും. ഇന്ദ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളീ കാണുന്ന ഈ കണ്ണ് തുടങ്ങി ഇതിന്റെ എല്ലാ ഭാഗങ്ങളും കൂടി ചേർന്ന് ഇവിടെ നിന്ന് നമ്മുടെ ബ്രെയിനിൽ പോകുന്ന ഒപ്റ്റിക്കൽ നെർവ്സ് അതും ചേർന്ന് ബ്രെയിനിൽ പോയി ഇമേജ് അവിടെ പോയി ബ്രെയിനിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇന്ദ്രിയം എന്ന് പറയുന്നത്. ഇത്രയും കൂടെ ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? കാഴ്ച ഉണ്ടാവുന്നത്. അപ്പൊ ചക്ഷുരേന്ദ്രിയം എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ ചേരുന്നതാണ്. അതിന് പുറമേ ഇരിക്കുന്ന നമ്മുടെ ഈ കണ്ണും വേണം. ഈ കണ്ണിന്റെ പ്രവർത്തനങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന നമ്മുടെ ബ്രെയിനിന്റെ പിൻഭാഗവും വേണം. ഇതെല്ലാം പ്രോസസ് ചെയ്യുന്ന ബ്രെയിനിന്റെ പിൻഭാഗത്താണ്. ഇതെല്ലാം കൂടെ ചേരുന്നതിനാണ് ഇന്ന് ചക്ഷുരേന്ദ്രിയം എന്ന് പറയുന്നത്. അപ്പൊ ഇതോടെ നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മണ്ടന്മാരായിപ്പോ. മനസ്സിലായോ? മണ്ടന്മാരാകും. പിന്നെ എന്തിനു പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ പഴയ കാലത്ത് മനുഷ്യൻ ഇങ്ങനെയാണ് ചിന്തിച്ചിരുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. അതിനപ്പുറം ഇതുകൊണ്ട് ഇനി യാതൊരു ഉപയോഗമില്ല എന്നോട് മനസ്സിലാക്കും. നമ്മുടെ കണ്ണെന്ന് പറയുന്നത് ജീവപരിണാമത്തിന്റെ ആദ്യകാലങ്ങളിലുള്ള ജീവികൾക്കൊന്നും കണ്ടില്ലേ? കണ്ണിന്റെ ആവശ്യമില്ലേ? പ്രകാശം പുറമേ ഉണ്ടല്ലോ. ക്രമേണയാണ് ജീവികളിൽ കണ്ണെന്ന് പറയുന്നത് രൂപപ്പെട്ടു വന്നത്. അതൊരു ഏക കോശമായി ക്രമേണ പ്രകാശത്തെ ഗ്രഹിക്കുന്ന ഒന്നായി മാറി. അതിനനുസരിച്ച് നമ്മുടെ ബ്രെയിനിന് പരിണാമം സംഭവിച്ചു. ഇന്ന് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും സങ്കീർണമായ ഭാഗങ്ങളിലൊന്നാണ് കണ്ണ്. ഇത്രയും പരിണാമം കൊണ്ട് സംഭവിച്ചതാണ്. അതുപോലെ സങ്കീർണമാണ് ബ്രെയിൻ. കണ്ണും ബ്രെയിനും ചേർന്നിങ്ങനെ ലക്ഷക്കണക്കിന് വർഷം കൊണ്ട് പരിണാമം സംഭവിച്ചാണ് ഇന്ന് നമ്മുടെ മുഖത്തിരിക്കുന്ന കണ്ണും ആ കണ്ണിനെ നിയന്ത്രിക്കുന്ന ബ്രെയിനും അതിന് വേണ്ടുന്ന ഉപകരണങ്ങളും എല്ലാം. ഇത് ലക്ഷക്കണക്കിന് പരിണാമം കൊണ്ട് സംഭവിച്ചാണ്. ഇതിന്റെ ഇടയ്ക്ക് സൂക്ഷ്മ ശരീരം എന്ന് പറയുന്ന ഒന്നിന്റെ ആവശ്യമേ ഇല്ല. അതുകൊണ്ടൊന്നും സാധിക്കാനില്ല. പഴയകാലത്ത് സൂക്ഷ്മ ശരീരം എന്തിനാ സ്വീകരിച്ചത്? എന്തിനാണ് സ്വീകരിച്ചത് സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നതിന്? സൂക്ഷ്മ ശരീരത്തെ പഴയകാലത്ത് സ്വീകരിച്ചത് പുനർജന്മത്തിന് വേണ്ടിയിട്ടാണ്. പരിണാമ ശാസ്ത്രം അനുസരിച്ച് പുനർജന്മം എന്ന് പറയുന്നത് വെറും അബദ്ധമാണ്. അങ്ങനെ ഒരു സംഭവമേ അങ്ങനെ സൂക്ഷ്മ ശരീരത്തിന്റെ ആവശ്യം വരില്ല. പിന്നെ സ്ഥൂലത്തിൽ അതിന്റെ സൂക്ഷ്മമേ ഉള്ളൂ. സൂക്ഷ്മ ഇന്നും ഉണ്ട്, പക്ഷെ സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞൊരു ശരീരമേ ഒറ്റ ശരീരമേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, എന്താണ് മനസ്സെന്ന് പറയുന്നത് സൂക്ഷ്മ ശരീരമാണ്, പ്രാണൻ എന്ന് പറയുന്നത് സൂക്ഷ്മ ശരീരം, ഇങ്ങനെയൊക്കെ പറയാം. പിന്നെ പ്രത്യേകിച്ച് പരിണാമശാസ്ത്രം പുനർജന്മത്തെ തള്ളിക്കളഞ്ഞപ്പോ എന്തൊരു സൂക്ഷ്മ ശരീരം കൊണ്ട് പ്രത്യേകിച്ച് കഥയൊന്നുമില്ല. പ്രാണനുണ്ട്, മനസ്സുണ്ട്, അതെല്ലാം ഉള്ളത് തന്നെയാണ്. അതെല്ലാം തന്നെ നമ്മുടെ ഈ സ്ഥൂല ശരീരവും ആ സ്ഥൂല ശരീരത്തിന്റെ ഭാഗമായിരിക്കുന്ന ബ്രെയിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളേ ഉള്ളൂ, അതിനപ്പുറമൊന്നുമില്ല. ഇത്തരം വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അദ്വൈതത്തെ പറയുന്ന എന്തെന്നറിയാം? ശ്രദ്ധാശാസ്ത്രം എന്ന് വെച്ചാൽ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ഒരു ശാസ്ത്രം. ഞാനീ പറഞ്ഞുകൊണ്ട് നിങ്ങൾ സൂക്ഷ്മ ശരീരത്തെ തള്ളിക്കളയണ്ട, ഇന്ദ്രിയങ്ങളെ തള്ളിക്കളയണ്ട, ഒന്നും തള്ളിക്കളയണ്ട. എന്തുകൊണ്ട്? ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് ഇതിലൊക്കെ വിശ്വസിക്കാം, അത് നിങ്ങളുടെ അവകാശമാണ്. ഉണ്ടെന്ന് തന്നെ വിശ്വസിച്ചു പോകുക. ഞാൻ പറയുന്നത് പഴയ ശാസ്ത്രവും ഇന്നത്തെ ശാസ്ത്രവും തമ്മിൽ വ്യത്യാസമാണ്. വ്യത്യാസമാണ് പറയുന്നത്. നിങ്ങൾക്ക് ഒന്നും വിശ്വസിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് സൂക്ഷ്മ ശരീരം വേണോ വിശ്വസിക്കുക, നിങ്ങൾക്ക് പുനർജന്മം വേണോ വിശ്വസിക്കുക. ദക്കാർത്ഥയോട് ചോദിക്കും, എന്തിനാണ് ശരീരത്തിൽ നിന്നും വെതിരിട്ട ഒരു സോൾ, അതിനങ്ങൾ എന്തിനാ സ്വീകരിക്കുന്നു പറയും. അങ്ങനെ ഒന്നിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഗുണമുണ്ട്. കാരണം മനുഷ്യനെന്ത് ചെയ്യും? മരണശേഷം ഒരു ജീവിതം ഉണ്ടെന്നറിഞ്ഞാൽ ഇവിടെ മര്യാദയ്ക്ക് ജീവിക്കും. അതുകൊണ്ടാണ് മരണാനന്തര ജീവിതം സുഖമാക്കാൻ വേണ്ടി ഇവിടെ ധാർമ്മികമായി ജീവിക്കും. അതാണ് അതിന്റെ പ്രയോജനം. അങ്ങനെയൊക്കെ ചില പ്രയോജനങ്ങൾ പണ്ടുണ്ടായിരുന്നു. ഗുരുവും പറയുന്നുണ്ട് മരണാനന്തര ജീവിതത്തെ കുറിച്ച്. അത് എന്തുകൊണ്ട്? ഗുരു എഴുതിയിരിക്കുന്ന പഴയ ശാസ്ത്രമാണ്, അതിനുള്ള കാര്യങ്ങൾ ഗുരു പറഞ്ഞിരിക്കുന്നു. അതല്ലേ പറയാൻ പറ്റും? ഗുരുവിന് ക്വാണ്ടം ഫിസിക്സിനെ കുറിച്ച് പറയാൻ പറ്റും? ഒന്നും പറയാൻ പറ്റത്തില്ല. ഗുരു അറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കിയ ആ ശാസ്ത്രങ്ങളാണ് ഗുരു എഴുതിയിരിക്കുന്നത്. അതിനൊരു ശ്രദ്ധാശാസ്ത്രമായി സ്വീകരിക്കുക, വിശ്വസിക്കുന്ന ശാസ്ത്രമായിട്ട്. ആധുനിക ശാസ്ത്രം നേരെയാണ്, അതും നമ്മൾ അറിഞ്ഞിരിക്കണം, അതിനുവേണ്ടി പറയുന്നേ ഉള്ളൂ. ഇത് രണ്ടും രണ്ടായിട്ട് മനസ്സിലാക്കണമെന്ന് വേണ്ടി പറയുന്നു. അതുകൊണ്ട് ഇനി എന്താണ് ഇത് രണ്ടും കൂടെ സമന്വയിപ്പിക്കുക. കഴിഞ്ഞ ദിവസം നടക്കുക. എന്തുകൊണ്ട് ഇവിടെ ഈ സൂക്ഷ്മ ശരീരമില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല, പിന്നെ എവിടെ കൊണ്ടിട്ടാ സമന്വയിപ്പിക്കുക? നടക്കാത്ത കാര്യങ്ങൾ. എന്താണ് അതുകൊണ്ട് പഴയകാലത്തെ പ്രത്യക്ഷ പ്രക്രിയ ഇങ്ങനെയാണ്, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ ഒരു പ്രത്യക്ഷം ഇങ്ങനെയാണെന്ന് ഇവരിങ്ങനെ തീരുമാനിച്ചത് കൊണ്ട് ഏത് പ്രത്യക്ഷം ജ്ഞാനം ഉണ്ടാകുമ്പോഴും ഇതൊക്കെ തന്നെ സംഭവിക്കുന്നത് എന്ന് പറയും. അതുകൊണ്ട് ഇനി ബ്രഹ്മത്തിന്റെ പ്രത്യക്ഷം ഉണ്ടാകുമ്പോഴും ഇതൊക്കെ തന്നെ സംഭവിക്കുന്നു എന്നാണ് അദ്വൈതികൾ പറയുന്നത്. ബ്രഹ്മത്തിന്റെ പ്രത്യക്ഷം ഞാൻ ഉണ്ടാകുന്നു സമാധീതം മറ്റും. അപ്പൊ സമാധിയിൽ ബ്രഹ്മത്തിന്റെ പ്രത്യക്ഷം ഉണ്ടാകുമ്പോഴും ഇതേപോലെയൊക്കെ സംഭവിക്കും, പക്ഷെ അവിടെ ഉള്ളിലായതുകൊണ്ട് വെളിച്ചം വേണ്ട, ഉള്ളിലായതുകൊണ്ട് ഇന്ദ്രിയം വേണ്ട, ഉള്ളിലായതുകൊണ്ട് മനസ്സ് വേണം. മനസ്സ് എന്ത് ചെയ്യുന്നു? ബ്രഹ്മത്തെ വ്യാപിക്കുന്നു. മനസ്സ് ബ്രഹ്മത്തെ വ്യാപിക്കുന്നു. സമാധിയിൽ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുന്നവരുടെ കാര്യം എന്തോ ആയിക്കോട്ടെ, അതൊക്കെ അദ്വൈതികൾ പറയുന്നതാണ്. പിന്നെന്താ അദ്വൈതികൾക്കുണ്ട് സമാധി? ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അദ്വൈതികൾക്കും സമാധി സ്ഥൂലം സൂക്ഷ്മം കാരണമെന്ന് ഇന്നും പറയും, അതിന് ദോഷമൊന്നുമില്ല. മനസ്സിലായോ? കാരണം ഇന്നത്തെ ഈ പ്രപഞ്ചം, മനസ്സിലായോ, ഈ പ്രപഞ്ചം ഇത് സ്ഥൂലമാണ്, ഇതിനൊരു സൂക്ഷ്മമായ ഒന്നുണ്ട്, അതാണ് ക്വാണ്ടം തലം എന്ന് പറയുന്നത്. ഇതിനൊരു കാരണമുണ്ട്, ആ കാരണം എന്ന് വെച്ചാൽ മനുഷ്യന്റെ ഇന്നത്തെ അറിവിച്ചതാണ് ബിഗ് ബാങ്. അപ്പൊ സ്ഥൂല സൂക്ഷ്മം കാരണമെന്ന് പറഞ്ഞാൽ ഇന്നും പറയാം പ്രപഞ്ചത്തെ സംബന്ധിച്ച്. ഞാൻ പിന്നെ എന്താണ് ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം, ഇങ്ങനെ മൂന്ന് ശരീരം ഇല്ലെന്നാ പറഞ്ഞു. ഒരു ശരീരമേ ഉള്ളൂ, മനസ്സിലായോ? പറഞ്ഞ കാര്യം മനസ്സിലാക്കണം കൃത്യമായി. അതിവായന അപകടം ചെയ്യും. ഭൗതികശാസ്ത്ര സ്ഥൂലത്തെ സൂക്ഷ്മത്തെ കാരണത്തെയൊക്കെ കുറിച്ച് പറയുന്നു ഇന്നത്തെ അറിവ്. ഇപ്പൊ ഗുരു പറഞ്ഞപ്പോ എന്താണ് ഗുരു എന്താണ് ഗുരു എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് നമ്മൾ ആ സന്ദർഭം വെച്ച് മനസ്സിലാക്കണം. അവിടെ എന്തിനെ കുറിച്ചൊക്കെ പറയുന്നത് അത് വെച്ച് മനസ്സിലാക്കും. എവിടെ എന്ത് പറഞ്ഞിരുന്നു എന്നുള്ളത് വെച്ച് മനസ്സിലാക്കും. അങ്ങനെ ഇതെല്ലാം പരമാത്മാവിൽ നിന്ന് ഉണ്ടായി പരമാത്മാവിൽ തന്നെ വിലയിക്കുന്നു എന്ന് പറയുന്നത് എന്താണ്? അത് അദ്വൈതിയുടെ വിശ്വാസം അങ്ങനെ ഉണ്ടാവും. അതേസമയം ഭൗതികശാസ്ത്രത്തിന്റെ വഴിക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് ഇതിന്റെ തുടക്കം അവർ പറയുന്നത് ബിഗ് ബാങ്, അങ്ങനെ പറയും. അതിനപ്പുറം പരമാത്മാവുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ അത് സയൻസിന്റെ വിഷയമാണ്, അത് മതത്തിന്റെ ആത്മീയതയുടെയൊക്കെ വിഷയമാണ്. സയൻസ് അതുവരെ ചർച്ച ചെയ്യുന്നു അതിനപ്പുറം ഒരു പരമാത്മാവ് ഉണ്ട് എന്ന് മതവിശ്വാസികൾക്ക് പറയാം. അതിനോട് പറയുന്നത് ശ്രദ്ധാശാസ്ത്രം. അദ്വൈതികൾക്ക് പറയാം ബിഗ് ബാങ്ങിന്റെ പിന്നിൽ പരമാത്മാവാണ് അത് പറയാം. അത് അവരുടെ വിശ്വാസം. ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം, ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം, ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം, അതൊക്കെ പറയാം. മനുഷ്യന്റെ വിശ്വാസമാണ്. വിശ്വാസം എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ അതിന് നമുക്ക് എന്താണ് നിരീക്ഷണയോഗ്യമായ തെളിവുകൾ ഹാജരാക്കാൻ പറ്റില്ല. അത് പറ്റില്ല. പിന്നെ എന്താണ് വിശ്വാസത്തിൽ അതിന്റെ ആവശ്യമില്ല, അങ്ങനെ വിശ്വസിക്കുന്നു. ആധുനിക ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിരീക്ഷണയോഗ്യമായ തെളിവുകൾ കിട്ടിയില്ലെങ്കിൽ ഒരു മാത്തമാറ്റിക്കൽ മോഡലെങ്കിലും വേണം എന്ന് വെച്ചാൽ ഒരു കാൽക്കുലേഷനെങ്കിലും വേണം. എങ്ങനെ വെറും കാൽക്കുലേഷൻ അല്ല, മാത്തമാറ്റിക്സിലൂടെയുള്ള ഒരു കാൽക്കുലേഷനെങ്കിലും വേണം. അതുവരെ അംഗീകരിക്കാൻ വരും ആധുനിക ശാസ്ത്രം. അതും ഇല്ലെങ്കിൽ അംഗീകരിക്കും. എന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞു, എന്റെ ആള് പറഞ്ഞു എന്ന് പറഞ്ഞ് അംഗീകരിക്കും. പരമാത്മാവ് ഞാനെന്ന് പറയുന്നത് ഒരു കാര്യം വിശ്വസിക്കുന്ന ആളല്ല ഈ ലോകത്തിൽ. പരമാത്മാവെന്നുള്ളതല്ല എനിക്ക്. വിശാലാനന്ദ സ്വാമിയും വിശ്വാസമില്ല. ഈ ഇരിക്കുന്ന സ്വാമി തീരെ വിശ്വസിക്കാൻ പറ്റും. അപ്പൊ എന്റെ വഴി എന്ന് പറയുന്നത് എന്താണ്, ഞാൻ ഓരോ കാര്യങ്ങളും അറിയാൻ ശ്രമിക്കുന്ന ഒരാളാണ്, അറിയാൻ ശ്രമിക്കുന്ന ആൾ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഓരോന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വിശ്വാസത്തിന്റെ വഴിക്കല്ല ഞാൻ സഞ്ചരിക്കുന്നു. ഓരോന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, എല്ലാം മനസ്സിലായില്ല, മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാളെന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്കൊന്നിനി വിശ്വസിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. എന്താണോ, ഒന്നുകിൽ അറിയാം അല്ലെങ്കിൽ അറിയില്ല, രണ്ടു വഴിയും. ഇനി ചില കാര്യങ്ങൾ അറിയാം, ബാക്കിയുള്ള കാര്യങ്ങൾ അറിയില്ല. അതാണ് സുഖം, ടെൻഷനൊന്നുമില്ല. മനസ്സിലായ ചില കാര്യങ്ങൾ അറിയാം, ഒരുപാട് കാര്യങ്ങൾ അറിയില്ല, പ്രശ്നം തീർന്നു. പിന്നെ അറിയാത്ത കാര്യങ്ങളിൽ കടന്ന് തലപോകേണ്ട അതൊന്നുമില്ല, അതിന്റെ ആവശ്യമില്ല. അറിയാം, അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക കഴിഞ്ഞു, അറിയുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ അറിയുന്നില്ല എന്ന് സമ്മതിക്കുക. പിന്നെ അവിടെ വിശ്വാസത്തിന്റെ ആവശ്യം വരുന്നില്ല. നമ്മളുടെ ഇതത്രേ ഉള്ളൂ. ഈ ഫ്ലാസ്കിൽ ഇരിക്കുന്ന വെള്ളം കുടിക്കാൻ പറ്റിയതാണ്, പറ്റിയതാണെന്നാണ് എന്റെ അറിവ്. അങ്ങനെ പറ്റിയതാണെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ എടുത്ത് കുടിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇത് കുടിക്കുമോ അറിയില്ല, ഞാൻ കുടിക്കത്തില്ല. ഉത്തമമായ വിശ്വാസം. അപ്പൊ ഇത് നല്ല വെള്ളമാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ കുടിക്കുന്നു. അതിന്റെ അറിവാണ് വിശ്വാസം. എനിക്കറിയില്ലെങ്കിൽ ഞാൻ കുടിക്കത്തില്ല. അറിവ് അനുഭവം എന്നൊക്കെ പറയുന്ന പര്യായം ഒന്ന് തന്നെ. അറിവ് അനുഭവം എന്ന് പറയുന്ന രണ്ടില്ല. ഇപ്പൊ ഞാൻ ഈ കട്ടറത്തിന്റെ അകത്തിരിക്കുന്നു, ഇതെന്റെ തലയിൽ കൂടെ, ഈ ഭീമ ഒന്നെന്റെ തലയിൽ കൂടെ വീഴില്ല എന്നുള്ള അറിവുണ്ട് എനിക്ക്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നു, വിശ്വാസം കൊണ്ടല്ല. എന്തുകൊണ്ടത് വീഴത്തില്ല? കാരണം ഇതൊരു എഞ്ചിനീയർ, ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ ഇതിന്റെ സ്ട്രക്ചറൊക്കെ ഡിസൈൻ ചെയ്ത് ഇതിന്റെ എത്ര ഭാരം താങ്ങുമെന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നിർമ്മിച്ചിരിക്കുന്നതാണ്. അപ്പോ ആ അറിവ് എനിക്കുണ്ട്, ഇത് വീഴുന്ന സാധനമാണ്. അതുകൊണ്ട് ഇതിന്റെ അകത്ത് താഴ്ക്കേറി ധൈര്യമായിട്ടിരിക്കുന്നു. അതെനിക്ക് വിശ്വസിക്കേണ്ട കാര്യമില്ല. ഇതിന്റെ പിന്നിലെ ഒരു സയൻസ് ഉണ്ടെന്ന് അറിയാം. ആ അറിവുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നു. ശാസ്ത്രത്തെക്കുറിച്ചുള്ള ബോധ്യം, ശാസ്ത്രത്തെക്കുറിച്ചുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ പോയി. ശാസ്ത്രത്തെക്കുറിച്ചുള്ള ബോധ്യമാണ്. വിശ്വാസവും ബോധ്യവും തമ്മിൽ വരുന്ന വ്യത്യാസം എന്താണ്? എന്താണ് വ്യത്യാസം? വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് അറിയാത്തിടത്താണ് നമ്മൾ വിശ്വസിക്കുന്നത്. അറിയില്ലെങ്കിൽ വിശ്വസിക്കേണ്ടി വരും. അറിവില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു കാര്യത്തെ വിശ്വസിക്കും. അറിയാമെങ്കിൽ പിന്നെ വിശ്വാസത്തിന്റെ ആവശ്യമില്ല. എനിക്കറിയാം. ഗുരുദേവൻ ഒരു മഹാനാണ് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഗുരു ഈ സമൂഹത്തിന് ഒരുപാട് എന്താണ് നന്മകൾ ചെയ്തിട്ടുണ്ട്, അതെനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് പിന്നെ വിശ്വസിക്കേണ്ട കാര്യമില്ല. ഗുരുവിന് അദ്വൈതത്തെ കുറിച്ച് വലിയ അപാരമായ അറിവുണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് വിശ്വസിക്കേണ്ട കാര്യമില്ല. ഗുരു ആകാശത്തൂടെ പറഞ്ഞിട്ടുണ്ട്, അതെനിക്കറിയില്ല, ഞാനത് വിശ്വസിക്കുന്നുമില്ല. ചിറകില്ലാതെ ആർക്കും പറക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പ്ലെയിൻ വേണം. മനസ്സിലായോ? ഇതാണ് എന്റെ വ്യത്യാസം. നിങ്ങൾക്കൊരു കാര്യത്തെ കുറിച്ച് ബോധ്യമുണ്ടെങ്കിൽ അവിടെ വിശ്വാസത്തിന്റെ ആവശ്യമില്ല. ബോധ്യമില്ലാത്തടത്ത് നിങ്ങൾ വിശ്വസിക്കും. അപ്പൊ നമ്മള് മനസ്സിലാക്കാവുന്നിടത്തോളം എന്താണ് മനസ്സിലാക്കുക, അറിയുക. ബാക്കി കുറച്ച് ഭാഗങ്ങളിപ്പോ വിശാലാനുസ്വാമി ആരാണ്? ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു നല്ല വ്യക്തിയാണ്, മനസ്സിലാക്കിയിടത്തോളം. അപ്പൊ അതെന്റെ അറിവാണ്. അതിനപ്പുറം ഞാൻ മനസ്സിലാക്കാത്ത ഭാഗങ്ങളും കാണും. അവിടെ ഞാൻ വിശാലാനന്ദ സ്വാമി നല്ലവരാണെന്ന് വിശ്വസിക്കേണ്ട കാര്യമില്ല, അതെനിക്കറിയില്ല. മനസ്സിലാക്കിയിടത്തോളം കുഴപ്പമില്ല. അപ്പൊ അതെനിക്ക് അറിവാണെങ്കിൽ എല്ലാം അറിയുമോ? ഒരു വ്യക്തിയെ നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റില്ല. മനസ്സിലാക്കാത്തടത്ത് അറിയില്ല, വിട്ടുകളയില്ല. ആ അറിയാത്ത ഭാഗം നല്ലതോ ചീത്തയോ എന്ന് ഞാൻ വിശ്വസിക്കേണ്ട കാര്യമില്ല. നല്ലതെന്നും വിശ്വസിക്കുന്നില്ല, ചീത്തയെന്നും വിശ്വസിക്കുന്നില്ല. അപ്പൊ ഇത്രയും എനിക്ക് പറയാൻ പറ്റും. എന്താണ്? ഞാൻ അറിഞ്ഞിടത്തോളം നല്ലൊരു വ്യക്തിയാണ്. അറിയാത്തതോ? അതെനിക്കറിയില്ല. പൂർണമായും നല്ല വ്യക്തിയാണോ? അതെനിക്കറിയില്ല. മനസ്സിലായോ? പൂർണമായും നല്ല വ്യക്തിയാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അത് അറിഞ്ഞിടത്തോളം നല്ലവനാണ്, ഇത്രയും പറയാൻ പറ്റും. അപ്പൊ അവിടെ വിശ്വാസത്തിന്റെ ഒരു പഴുതേ ഇല്ല. അങ്ങനെയൊന്നും ഞാൻ ഇട്ടിട്ടില്ല ഒരിടത്ത്, ഒരു സ്ഥലത്ത്. ഇതാണ് എന്റെ കാഴ്ചപ്പാട്. നിങ്ങൾ അങ്ങനെ ആയിരിക്കണമെന്നില്ല, ഞാനിങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കുക. അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ വിശ്വാസത്തിന്റെ ആവശ്യമില്ല. എവിടെ ഗുരുവും പ്രാധാന്യം കൊടുക്കുന്നൊക്കെ എന്താണ്? വിദ്യ കൊണ്ട് വിശ്വസിക്കുക എന്നുള്ള പറഞ്ഞു. പിന്നെ എന്താണ് വിദ്യ കൊണ്ട് ബോധമുള്ളവരാകുക എന്നാണ് പറഞ്ഞത് അല്ലെ? എപ്പോഴും പറയുന്നു അറിവ് നേടുക, അറിവ് നേടുക, നിങ്ങൾ അറിവുണ്ടാക്കുക. പിന്നെ അങ്ങനെ ഒരു മനോഭാവം ഇല്ലാത്തവർക്ക് വിശ്വസിക്കേണ്ടി വരും. അത് വിശ്വസിച്ചോട്ടെ, അത് അവരുടെ ലോകം. വിശ്വാസികളോട് നമ്മൾ വിശ്വാസത്തിന് എതിരല്ല, വിശ്വാസികൾക്കെതിരല്ല, അത് മറ്റൊരു ലോകമാണ്. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലതെന്നോ ചീത്തയെന്നോ വിശ്വസിക്കും, ഉണ്ടെന്നോ ഇല്ലെന്നോ വിശ്വസിക്കും. അത് വിശ്വാസത്തിന്റെ തലം വേറെ, അറിവിന്റെ തലം വേറെ. ഗുരു എപ്പോഴും പ്രാധാന്യം കൊടുത്ത അറിവിനാണ്. നിങ്ങൾ അറിയുക, നാം അറിവാകുന്നു അല്ലേ? എല്ലാ അർത്ഥത്തിലും ഞാനതൊക്കെ അങ്ങനെ മനസ്സിലാക്കുന്നു. മനസ്സിലാകുന്നു എന്ന് വെച്ചാൽ ജനിച്ചപ്പോഴേ എനിക്കിങ്ങനെ ഒരു അറിവില്ല. മനസ്സിലാക്കി മനസ്സിലാക്കി മനസ്സിലാക്കി ഇപ്പൊ അങ്ങനെ ഒരു സ്ഥലത്തായി എത്തി നിൽക്കുന്നു. ഇപ്പൊ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി വീണ്ടും ഇനി അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇനി അറിയാനുണ്ട്. ഭാവിയിൽ എന്താണോ അതറിയില്ല. ഭാവി എന്താണെന്നുള്ളത് അറിയില്ല. അറിയില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല. അറിയുന്നത് എത്രയാണെന്നേ നമുക്ക് പറയാൻ പറ്റും. ഒരു പൂർണ്ണമായും അറിവിന് എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അറിവില്ലേ വിശ്വസിക്കുക, അതും ഗുരു പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ എന്ത് ചെയ്യണം? വിശ്വസിക്കുക. കാരണം അറിവിന്റെ മാർഗം ഇല്ല, അറിവിന്റെ വഴി നിങ്ങൾക്കില്ല, അങ്ങനെ നിങ്ങൾക്കൊന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുക, ദോഷമൊന്നും. അറിവിന്റെ വഴി വേറെയാണ്, വിശ്വാസത്തിന്റെ വഴി വേറെയാണ്. അറിവിന്റെ കൂടെ ഒന്നേ ഉള്ളൂ അറിവില്ലായ്മ, മറ്റൊന്നുമില്ല. അറിയുക, അറിയാതിരിക്കുക, രണ്ട് വഴിയേ ഉള്ളൂ. അവിടെ വിശ്വാസം എന്ന് പറയുന്ന മൂന്നിന് അവിടെ സ്ഥാനമേ ഇല്ല. ഇനി അറിവില്ല, അറിവില്ലായ്മ മാത്രമാണെങ്കിൽ അവിടെ വിശ്വാസം വരും. അതാണ് എന്റെ വ്യത്യാസം. നിങ്ങൾക്ക് അറിവില്ല, അറിവില്ലായ്മ മാത്രമേ ഉള്ളൂ എങ്കിൽ എന്ത് വേണം? അറിവില്ലായ്മയും വിശ്വാസം. അറിവിന്റെ വഴിയാണെങ്കിലോ അറിവും അറിവില്ല. അവിടെ വിശ്വാസത്തിന് സ്ഥാനമില്ല. പിടികെട്ടിയ കുട്ടിയെന്ന് പറയുന്നുണ്ട്.